ശബരിമല എല്ലാരും പൂജിക്കണമെന്ന് പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ പൂജിക്കാൻ അനുവദിക്കുന്നില്ല, പ്രത്യേക ദേവസ്വം ബോർഡുകളും നിയമങ്ങളും അതിന് നീതിയുണ്ട് ഒരുപാട്. അപ്പൊ അത് പരിഹരിക്കണം. അപ്പൊ ഈ അതിനെ പരിഹരിക്കുന്നതിനുള്ള മാർഗം അത് വയലൻസ് ആയിരിക്കരുതെന്നാണ്. അതാണ് നിങ്ങളൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം തേടുമ്പോൾ സാറിന് ചോദിക്കും എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ റീസണബിളായിട്ടുള്ള, യുക്തിയുക്തമായിട്ടുള്ള നിങ്ങളുടെ പ്ലാൻ. അത് വളരെ യുക്തിയുക്തമായിരിക്കണം, മനുഷ്യത്വപരമായിരിക്കണം, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കരുത്. അവിടെയാണ് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി. പൊതുവെ പറഞ്ഞ നയം എന്ന് പറയാം. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മോശമായ അർത്ഥത്തിൽ ആൾക്കാർ മനസ്സിലാവും. ചാണക്യതന്ത്രം എന്ന് പറയുന്നു. അതിന് മോശം അർത്ഥമാണ്, ആൾക്കാർ അത് തരും. തന്ത്രം എന്ന് പറയും, വലിയ തന്ത്രജ്ഞനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അത് എങ്ങനെയാണ്? നമ്മളെ ബുദ്ധിയുള്ള ആളും മറ്റുള്ളവർക്ക് ബുദ്ധിയില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റമായിട്ട് വരുന്നത് തന്ത്രം. തന്ത്രശാലിയാണ്, അങ്ങനെ വലിയ തന്ത്രശാലിയാണ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അടുത്ത്? അവന് മറ്റുള്ളവരൊക്കെ പറ്റിക്കാനുള്ള കഴിവുണ്ട്, ചാണക്യ തന്ത്രം എന്നൊക്കെ പറയും. അതൊന്നും എന്താണ്, അതൊക്കെ ഈ തീരെ ബോധമില്ലാത്ത ആൾക്കാർക്കിടയിൽ വിജയിക്കും, എന്നും അതൊന്നും വിജയിക്കത്തില്ല. മറ്റുള്ളവർക്ക് ബോധമുണ്ടാകുമ്പോൾ അത് വിജയിക്കത്തില്ല. അതാണ് നല്ല അർത്ഥത്തിനും പറയാം. രാഷ്ട്രതന്ത്രം എന്നൊക്കെ പറയുന്നത് നല്ല അർത്ഥത്തിന് ഉപയോഗിക്കാം, പക്ഷെ അത് മോശമായ അർത്ഥത്തിൽ ഉപയോഗിക്കും. രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാമർത്ഥ്യമുള്ളവനെന്നാണ്. പക്ഷെ അത് ഒരു മോശമായ അർത്ഥത്തിലാണ് ആൾക്കാരുടെ മനസ്സിൽ വരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിന് എന്ത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കുന്നവനെന്നർത്ഥമുണ്ട്. അതാണ് പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേറെയാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ പറയുന്നു, ഗുരു പറഞ്ഞിരിക്കുന്നു ഹിംസ പാടില്ല, അഹിംസ, ഒരു ഇവിടെ എറുമ്പിനും വരുത്തരുത്. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്താണ്? ലോകത്ത് അഹിംസയെ പ്രചരിപ്പിക്കുന്നു, അഹിംസയെ നടപ്പിലാക്കുന്നു. ശരി, അഹിംസ നടപ്പിലാവണമെങ്കിൽ എന്താ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ എന്താ പറയും? അപ്പോ ഓരോ തലത്തിലും ഹിംസ എങ്ങനെയാണ് നടക്കുന്നത് അതിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, എന്തുകൊണ്ട് ഹിംസ നടക്കുന്നു, പിന്നെ അതിന്റെ പരിഹാരം കണ്ടെത്തുക. ഇതിനെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു പ്ലാൻ, അതിനൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് വെറും തന്ത്രം. തന്ത്രം എന്ന് ഡിക്ഷണറിയിൽ അർത്ഥം പറയും. തന്ത്രം എന്ന് പറയുമ്പോൾ അത് ഒരു കാപട്യങ്ങൾക്കെല്ലാം തന്ത്രം എന്നാണ്. കുറുക്കൻ വലിയ തന്ത്രശാലിയാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരെ പറ്റിക്കുക ആ അർത്ഥത്തിൽ. അപ്പോ അതെന്താ ഉള്ളത്, നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങൾ പറയും ഒരു വീടെ എറുമ്പിനും വരുത്തരുത്. പീഡ എറുമ്പിനെങ്ങനെ സംഭവിക്കുന്നു അതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. എന്നുവെച്ചാൽ അതിന്റെ കാരണം എന്താണ്, അതിന്റെ പരിഹാര മാർഗം എന്നുള്ള അറിയത്തില്ല. പിന്നെ അതിന്റെ പ്രായോഗികമായി അതെങ്ങനെ നടപ്പിലാക്കാനെ കുറിച്ച് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മള് അഹിംസയെ കുറിച്ച് പറയുകയും നമ്മള് തന്നെ എന്ത് ചെയ്യും, അഹിംസയാണോ ഹിംസയാണോ എന്ന് തിരിച്ചറിയാതെ ഹിംസ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്കൊരു പ്രായോഗികമായ പദ്ധതി ഉണ്ടായിരിക്കും. ഇതാണ് ഹിംസ. അല്ല, ലോകത്തങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പഠനങ്ങളും സംഘടനകളും ഗവേഷണങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ സമൂഹത്തിൽ ഈ ഹിംസയെ കുറച്ചുകൊണ്ട് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ് നടക്കുമല്ല. അതെങ്ങനെ സമൂഹത്തിൽ കുറച്ചുകൊണ്ട് വരാം? അപ്പോ അതിനെന്താണ്? ആധുനികമായ മനുഷ്യന്റെ ആധുനികമായ ചിന്തകള്, അതിന്റെ പരിഹാര മാർഗങ്ങള് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ഇതിനെ പ്രചരിപ്പിക്കുന്നു. അതിനെ മൊത്തം ചേർത്ത് പറയുന്നതാണ് അതിന്റെ സ്ട്രാറ്റജി. നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഹിംസയെ പരിഹരിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വേണം. അല്ല, കൊല്ലരുത് കൊല്ലരുത് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അത് പണ്ടേ പറയുന്നുണ്ട്, മാഹിംസ സർവാഭൂത, ഒരു പ്രാണികളെയും കൊല്ലരുത്. വേദങ്ങളിൽ പറയുന്നുണ്ട്. അതൊന്നും ഇതുവരെ ആരും ആരും കൊന്നില്ല. പക്ഷെ അത് സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള നിങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള പരിപാടികൾ എന്താണ്? അത് നമ്മൾ പറയും. അല്ല, അവരുടെ കൊല്ലരുത് കൊല്ലരുത് പാട്ടുപാടിയുണ്ട് കൊല അവസാനം. നമ്മൾ കുറച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമെന്നുള്ളതല്ലാതെ പ്രവൃത്തിയില്ലാതെ അതുകൊണ്ട് പ്രയോജനമില്ല. അതിനുവേണ്ടി നമ്മളെങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞത്. അപ്പം നമ്മൾ അറിയണം എങ്ങനെയൊക്കെയാണ് വയലൻസ് നടക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പലതരത്തിലും. ഇതൊക്കെ നമ്മളിലും നമ്മുടെ ചുറ്റുപാടിലും നടക്കുന്നുണ്ട്. നമ്മളോട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നുണ്ട്, സമൂഹത്തിലുമൊക്കെ നടക്കുന്നു. നമ്മൾ വയലൻസും തിരിച്ചറിയും, ഹിംസ എന്ന് തിരിച്ചറിയും. മറ്റൊരു പ്രധാനപ്പെട്ട വയലൻസാണ് ഫിനാൻഷ്യൽ വയലൻസ്. വളരെ അപകടം പിടിച്ച ഒന്ന് സാമ്പത്തികമായ ഹിംസ പലതരത്തിൽ നടക്കുന്നു. ഇതൊരു പക്ഷേ പല ഹിംസകളുടെ അടിസ്ഥാന കാരണം അതാണ്. പഴയകാലത്ത് പറയുന്നു, കനകം മൂലം കാമിനി മൂലം എന്ന് പറയാറുണ്ട്. അതിന് അങ്ങനെ പറഞ്ഞുണ്ടായില്ല, അതെങ്ങനെ സംഭവിക്കുന്നു? ഏതെല്ലാം തരത്തിൽ സാമ്പത്തികമായ വയലൻസ് ഇവിടെ നടക്കുന്നു? അത് വ്യക്തിക്ക്, ആ വ്യക്തി അടങ്ങുന്ന സമൂഹത്തിന്, ഒരു രാജ്യത്തിനൊക്കെ എന്തുമാത്രം ദോഷം ചെയ്യുന്നു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് കുറച്ച് ചെറിയ ഇലക്ട്രിക്കൽ വർക്കുണ്ടായിരുന്നു. ഞാനൊരു ഇലക്ട്രീഷ്യനെയും കൊണ്ടൊരു കടയിൽ പോയി ചെറുകോട്ട്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി, അയാൾ ബില്ലടിച്ച് സാധനം കൊടുത്ത അയാൾ ബില്ലടിച്ച്, ഞാനവിടെ ബില്ലടിച്ച് കുറച്ച് സാധനങ്ങളുണ്ട്. വേറെ ഒരു മഹാനായ മാന്യന അവിടെ വന്നു, സ്കൂട്ടറിലാണ് വന്നു. കണ്ടാലൊക്കെ അറിയാം നല്ല ഒരു എന്താണ് വിദ്യാഭ്യാസമുള്ള ആളാണ്, ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്, വലിയ ഗൗരവത്തിലൊക്കെ സംസാരിക്കുന്നു. കടക്കാരനും അയാൾ വന്നപ്പോൾ അയാളോട് വലിയ റെസ്പെക്ട് പെരുമാറുന്നു. വലിയ ഒരാളാണെന്ന് മനസ്സിലായി. അയാൾ കുറച്ച് സാധനം വാങ്ങി, ഒരു 500 രൂപയ്ക്ക് താഴെ വാങ്ങി. എന്നിട്ട് അയാള് അവിടെ ഇരിക്കുന്ന കടക്കാരനോട് ഇങ്ങനെ അയാളുടെ അടുത്തോട്ട് ചെവി അടുപ്പിച്ച് എന്തോ സംസാരിക്കുന്നു. ഞാൻ ഇലക്ട്രീഷ്യനോട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോ അയാളൊരു സാറ് പ്രയാസമാണ്. അയാൾ വലിയ റെസ്പെക്റ്റോടുകൂടി പറയും, എനിക്കിപ്പോ 2 വാണിങ് വന്നിരിക്കുകയാണ്, ഇനി എനിക്കത് പ്രയാസമാണ്, ചെയ്യാൻ പറ്റില്ല, ഓടി നടക്കുകയാണ്. ഇയാൾ നിർബന്ധിക്കുന്നു ഈ 500 രൂപയ്ക്ക്. അപ്പോ പിന്നെ ഈ കടക്കാരൻ നിസ്സാരനായി, കാരണം ഈ കസ്റ്റമർ നഷ്ടപ്പെടും. വലിയ കച്ചവടമൊന്നുമുള്ള സ്ഥലം, എന്താണ് ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത്? ബില്ലില്ലാതെ സാധനം കൊടുക്കും, GST വെട്ടിക്കും. ഇതാണ് ഫിനാൻഷ്യൽ വയലൻസിന്റെ ഒരു രൂപം. അപ്പോ എന്താണ് കടക്കാരന്റെ ജോലി? കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ നികുതി വാങ്ങി സർക്കാരിന് കൊടുക്കുകയാണ്. അത്രയുള്ള അയാളുടെ ജോലി. പക്ഷെ ആ ജോലി അയാളെ ചെയ്യാൻ സമ്മതിക്കുന്നു. അവിടെ എന്താണ് അയാളുടെ പ്രഷർ ചെലുത്തുക. ഇല്ലെങ്കിൽ ഞാൻ ഇനി സാധനം വാങ്ങാൻ വരില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അയാൾ നിസ്സാധന അയാൾക്ക് ഒരു കസ്റ്റമറെ കിട്ടും. അപ്പൊ അയാൾ മനസ്സിലാ മനസ്സോടെ അയാൾ സാധനം കൊടുത്തു, ബില്ല് കൊടുത്തില്ല, സൂക്ഷിച്ചു കൊണ്ടുപോകണേന്നൊരു ഉപദേശം കൊടുത്തു. കാരണം ചിലപ്പോൾ തൊട്ട് പുറത്ത് വിജിലൻസ് സാർ അവിടെ നിൽക്കും, ജി എസ് ടി വിജിലൻസ്, അവരോടെ പിടിക്കും സാധനം കടയിൽ കൊണ്ടുപോകും. ഇയാൾക്ക് വാടിങ് കൊടുക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് പെനാൽറ്റി അടിച്ചു കൊടുക്കും, അയാൾക്കറിയാതെ. അപ്പോൾ അതെന്താണ്? അയാൾ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. അയാൾക്ക് അതിന് ശേഷിയില്ലാത്ത ആളല്ല. ഒരു വ്യവസ്ഥ അനുസരിച്ച് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ഇപ്പോഴൊക്കെ അത് വളരെ സ്ട്രിക്റ്റ്. പഴയ കാലത്തൊക്കെ നമ്മളങ്ങോട്ട് ആവശ്യപ്പെടുകയൊന്നും വേണ്ട, കടക്കാരൻ തന്നെ എന്ത് ചെയ്യും പറയും, ബില്ല് വാങ്ങുകയാണെങ്കിൽ ഇത്രയും, ബില്ലില്ലെങ്കിൽ ഇത്രയും. ഇപ്പൊ ഈ ജി എസ് ടി ഒക്കെ വന്നപ്പോൾ കടക്കാർക്ക് അത് ബുദ്ധിമുട്ടായി. അപ്പോൾ അത് വളരെ സ്ട്രിക്റ്റായി. ബില്ലിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ന് അവർ പറയാറില്ല. കഴിയുന്നു അവർ നോക്കുന്നത് എന്താണ്? ബില്ല് വാങ്ങുക, നേരെ നടത്തുക ബിസിനസ്, അതിന്റെ ലാഭം അറിയില്ല. ഇവിടുത്തെ ഒരു സ്വാമി അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ഒരു പ്രധാന സ്വാമി എന്ന് വെച്ചാൽ ഭരണകക്ഷിയുടെ സ്വാമി പറയും, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കണക്കില്ലാത്ത പണം ഓരോരോ സ്വാമിമാരുടെയും കൈ വന്നു ചെയ്യും, അണ് അക്കൗണ്ടിന്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതെന്താ പ്രശ്നം? ഞാൻ നോക്കിയതിലൊരു പ്രശ്നമില്ല. നിങ്ങളുടെ കയ്യിൽ കണക്കില്ലാതെ എന്തെങ്കിലും പൈസ വരാണെങ്കിൽ അതിന് കണക്കുണ്ടാക്കുക, പ്രശ്നം തീർന്നില്ല. കണക്കെന്ന് പറയുന്നത് എന്താ? അത് നിർഭദ്രകരമായ ഒരു സാധനമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, അങ്ങനെ പണം വരുന്നുണ്ടെങ്കിൽ ഒന്നത് വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്കതങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അത് സ്ട്രിക്റ്റ് ആക്കാൻ പറ്റും. കണക്കുള്ള പണമേ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ധർമ്മ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കണക്കുള്ള പണമേ വരാവൂ എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? കസ്റ്റമർ കണക്ക് വേണ്ടി. അതായത് നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്ക് ഈ കാണിക്കപ്പെട്ടി എന്ന് പറയുന്നൊരു സാധനം പറ്റും. അതിൽ വന്ന് വീഴുന്ന പൈസ എന്ന് പറയുന്നത് കണക്ക് എന്ന് ചോദിക്കാൻ പറ്റും. നേരത്തെ നമ്മുടെ ഈ തരുന്ന ഒരാള് നേരത്തെ നമ്മുടെ ഒരു ആള് പൈസ തന്നു കഴിഞ്ഞാൽ അത് 2000 രൂപ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്നയാളുടെ കൃത്യമായ അഡ്രസ്സും എല്ലാം വച്ച് നമ്മളെന്ത് ചെയ്യണം? അവർക്ക് രസീത് കൊടുക്കും, ക്യാഷ്. അല്ല, ബാങ്കിൽ വരികയാണെങ്കിൽ അത് കണക്കായി കഴിഞ്ഞു. ബാങ്കിലൂടെ പിന്നെ പറ്റിക്കാൻ പറ്റും, കണക്ക് വന്നു കഴിഞ്ഞു. അത് എന്താണ് നികുതി വകുപ്പിന്റെ റഡാറിൽ അത് പെട്ട് കഴിഞ്ഞു, പിന്നെ അതിൽ ഒന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ളടത്ത് ഇപ്പോൾ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെ നമുക്കറിയത്തില്ല, 100 രൂപയോ 1000 രൂപയോ 10000 രൂപയോ ഒന്നും അറിയത്തില്ല. പക്ഷേ അത് ഒരു എന്താണ് ജനങ്ങൾ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ഈ പറയുന്നവരെ സമർപ്പിക്കുന്നതാണ്. അപ്പൊ അതൊരു കണക്കില്ലാത്ത പണമാണ്. അപ്പൊ അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? വാങ്ങുന്ന പൈസയ്ക്ക് നമ്മൾ കണക്ക് വയ്ക്കണം കൃത്യമായി. പ്രശ്നം തീർത്ത് അതിന്റെ പേരിൽ വഴക്കുണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ പണ്ട് ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പം അധികം കുറവുള്ള ഒന്നാണ് ബ്ലാക്ക് മണി. ബിസിനസ് നടത്തുന്നവരെല്ലാം എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ സർക്കാരിന് നികുതി കൊടുക്കാതെ അവരെ വെട്ടിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാകും. ഈ പൈസ അവർക്ക് വെളുപ്പിക്കാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ ഇത് ചെലവാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ക്യാഷാണ് കൈവരുന്നത്, അക്കൗണ്ടില്ല, അക്കൗണ്ടബിൾ അല്ല എന്ന് പറയുന്നത്. ഈ ക്യാഷ് എന്ന് പറയുന്നത് ഇവർക്ക് ചെലവാക്കുന്നതിന് ഒരു പരിചയമുണ്ട്, അത് ക്യാഷായിട്ട് ചെലവാക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ക്യാഷായിട്ട് അധികം വില പതിയെ പൈസ ചെലവാക്കാൻ പറ്റില്ല. കാരണം എവിടെയെങ്കിലും ചെന്ന് നിങ്ങളൊരു ബില്ല് വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പൈസ അക്കൗണ്ടബിൾ ആയി, അത് അക്കൗണ്ട് ആയി കഴിഞ്ഞു. അങ്ങനെ അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞാൽ അതും റഡാറിൽ വരും, ആരാണോ പൈസ തന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊരു ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പൈസ കൊടുക്കുമ്പോൾ അവർ ബില്ലടിച്ചു തരാനില്ല. നിങ്ങളുടെ ബ്ലാക്ക് മണിയാണെങ്കിൽ അതിനവിടെ കണക്ക് വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ വേണ്ടി വന്നാൽ അവർക്ക് നിങ്ങൾ ആരാണെന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് അവർക്ക് അന്വേഷിക്കാൻ പറ്റും. ഈ പണം നിങ്ങളിൽ എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കാൻ പറ്റും. ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വെട്ടിക്ക് എളുപ്പമല്ല. എന്താണ് ആൾക്കാർ എന്ത് ചെയ്യുന്നു, പുതിയ രീതികൾ കണ്ടുപിടിച്ചു സാമ്പത്തിക വെട്ടിപ്പുകൾ. വെട്ടിപ്പെടുത്തി ക്യാഷായിട്ട് കൈവച്ചു കൈവച്ചാൽ ഇതവർക്ക് ചെലവാക്കണ്ടേ, ചെലവാക്കേണ്ട ഒരു പരിധിയുണ്ട്. അപ്പൊ ഇത് ചെലവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ധാർമ്മിക പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന് ഈ കള്ളപ്പണം അവിടെ കൊണ്ടുവരും. അവര് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടവരാണ്. പക്ഷെ അവരെ കൊണ്ടേപ്പിക്കും ഇവൻ ചെയ്ത കള്ളത്തരം. ഇവൻ സമൂഹത്തെ വഞ്ചിച്ചത്, സർക്കാരിനെ വഞ്ചിച്ചത്, അയ്യപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ഈ അത്യാഗ്രഹികളായ സ്വാമിമാരെന്ത് ചെയ്യും, ഇത് വലിയ നികുതി കിട്ടിയതുപോലെ ഇത് വാങ്ങിച്ചിട്ട് ഇതാണ് പറയുന്നത് അണ്ണ അക്കൗണ്ടന്റ് മണിയും. ഇവരും കുറെ ചെലവാക്കും, കുറെ കൊടുത്തടിക്കും, എന്തുവേണോ ചെയ്യാൻ, കാരണം കണക്കില്ലല്ലോ. അവനും ആൾക്കാരെ പറ്റി ഇവന്റെ കിട്ടുമ്പോഴും കണക്കില്ല. ഇതിലെന്തും ചെയ്യാം. പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ സത്യസന്ധത അനുസരിച്ച് ഇതാണ് ഫിനാൻഷ്യൽ വയലൻസ്. അപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ വിശുദ്ധനൊന്നുമല്ല. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പൈസ കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സോഴ്സ് ഒന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, നമ്മളത് വാങ്ങി വെച്ച്. ഞാൻ വാങ്ങിയിട്ടില്ല, എന്നാലും ഞാൻ മാനേജ് ചെയ്യുന്ന പ്രസ്ഥാനം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനതിനൊരു എന്താണ് ഒരു സാക്ഷിയായി ഇരുന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു, പണിയേ വേണ്ട. അത് ശരിയല്ല. നമുക്കേതാണോ നമ്മുടെ കാഴ്ചപ്പാടിനെ യോജിക്കാത്തതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്കത് ഉപേക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയൊന്നും, വേറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പക്ഷെ അവിടെയൊക്കെ ഹിംസയാണ്, ഹിംസയാണ് ഫിനാൻഷ്യൽ വയലൻസ് എന്ന് പറയുന്നത്. പഴയ കാലത്തൊന്നും ഇതിന് വലിയൊരു ഇതൊന്നും ഹിംസയായിട്ട് മനുഷ്യൻ കണക്കാക്കിയിരുന്നു. കാരണം പഴയകാലത്ത് സമ്പത്തുള്ളവർ പ്രഭുക്കന്മാരും അവരു ഭാഗത്ത്, സമ്പത്തില്ലാത്ത ദരിദ്രരുടെ വേറൊരു ഭാഗത്ത്. ഈ ദരിദ്രരെ ഈ പ്രഭുക്കന്മാർ ഫ്യൂഡലിസം എന്ന് പറയുന്ന അതാണ് എങ്ങനെയും ചൂഷണം ചെയ്തു അവന്റെ എല്ലാം കവർന്നെടുത്തു, അവന്റെ സ്വത്ത് കൈവശപ്പെട്ടു, അവനൊരു കടബാധ്യതകളുണ്ടാകും, എന്നിട്ടത് പിടിച്ചു പറയും. ജീവിതകാലം മുഴുവനും കടക്കാരനായിട്ട് അങ്ങനെ പലതരത്തിൽ ഇവരെ അപഹരിച്ചിട്ടാണ് ഇവർ വലിയ സമ്പന്നന്മാരാകുന്നു, മുതലാളിമാരാകുന്നു, വലിയ മണിമാളികകൾ ഉണ്ടാകുന്നു. അവര് പിന്നെ അവർ ഉദാരന്മാരാകുന്നു, ദാനം ചെയ്യുന്നു. ഈ ആൾക്കാരെ പറ്റിച്ച പണമാണ് പിന്നെ ദാനം ചെയ്യുന്നത്, സർക്കാരിനെ വെട്ടിച്ച പണമാണ് എന്ത് ചെയ്യുന്നത് ഇവര് ദാനം ചെയ്യുന്നത്. പഴയകാലത്ത് അങ്ങനെയല്ല, അന്ന് രാജാവിനെ വെട്ടിക്കുന്ന ഗതി കൊടുക്കും. അന്ന് ഇത് സമൂഹം വലിയൊരു കുറ്റകൃത്യമായിട്ടൊന്നും കണ്ടില്ല. അവൻ വിടുക്കൻ, സമർത്ഥൻ, ഒരു കഴിവുള്ളവനാണെന്ന് പറഞ്ഞ് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു വയലൻസ് എന്ന് പോലും ഒന്നും മനുഷ്യൻ തിരിച്ചറിയില്ല. ഇന്നങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വയലൻസ് തന്നെയാണ്, വളരെ നിയമപരമായി കുറ്റകൃത്യമാണ്. നിങ്ങൾ അമിതമായ പലിശയ്ക്ക് പണം കടക്കെടുക്കുക, എന്നിട്ട് അത് അവനെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പലിശ പഴിച്ച കൊടുത്തു തന്നെ മൂടി ഒരിക്കലും ഒരു മുതല് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മുതലിനെ കാണുക എത്ര ഇരട്ടി ഇരട്ടി ഇരട്ടിയാവും പൈസ ബ്ലൈൻഡ്. പിന്നെ അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് ഫിനാൻസിയേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് ഗുണ്ടകളുണ്ടായിരുന്നു, വണ്ടിക്ക് പൈസ കൊടുക്കുക ഇല്ലേ, പിടിച്ചെടുക്കുക അല്ലെങ്കിൽ വണ്ടി പിടിക്കാൻ ആൾക്കാർ കാറും കൊണ്ട് കണക്ക് കൊടുക്കുക. ഇന്നതൊന്നും എളുപ്പമുള്ള കാര്യമാണ്, വലിയ പ്രയാസമാണ്. ഇന്ന് ബാങ്കില് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ പലിശ പണം കൊടുക്കുക അത്രയേ ഉള്ളൂ, പണ്ടങ്ങനെയൊന്നും വേണ്ട. ഇന്ന് രഹസ്യമായി നടക്കുന്നുണ്ട് ഇതൊക്കെ. എന്താണ് ജനങ്ങളുടെ ജനങ്ങളുടെ ഒരുപാട് സാമ്പത്തിക അസമത്വം ഉണ്ടാക്കുകയും താളം തെറ്റിക്കുകയും ചെയ്തു ജീവിതം ഒരുപാട് ആത്മഹത്യകൾ. അതുകൊണ്ടാണ് അതിന് ഫിനാൻഷ്യൽ വയലൻസ് എന്ന് പറയുന്നത്. എന്റെ പേരിൽ അവസാനം എങ്ങനെ ഇത് അവസാനിക്കുന്നു? ഒരുപാട് കുടുംബങ്ങൾ തന്നെ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്തില്ലെങ്കിലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും, ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും മനുഷ്യൻ ജീവിക്കും. ഇതൊക്കെ വയലൻസാണ്. അപ്പൊ ഈ തിരക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ന്യായമായ പണം സ്വീകരിക്കുക എന്നൊരു രീതി സ്വീകരിച്ചാൽ കുഴപ്പമില്ല, കഴിയുന്നത്ര. 100% അങ്ങനെയൊന്നും ഉറപ്പാകാൻ കഴിയത്തില്ല. എന്നാലും അങ്ങനെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നതാണ്, അങ്ങനെ നമുക്കൊന്ന് വേണം. ഇത്രയും കുഴപ്പം പിടിച്ച പണങ്ങൾ നമ്മൾ സ്വീകരിക്കില്ല എന്ന് ഒരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കി. പിന്നെ ഇനി പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രസ്ഥാനം തന്നെ അവിടെ പണം വരും. ആ പണമെന്ന് പറയുന്നത് അത് ആ പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ, ആ പ്രസ്ഥാനത്തിനോട് നിൽക്കുന്ന വ്യക്തികളുടെ ആവശ്യങ്ങൾ, അതിനുവേണ്ടി ചെലവഴിക്കാവുന്ന ന്യായമാണ്. ആവശ്യമാണ്, സ്ഥാപനത്തിനും ആവശ്യങ്ങളും വ്യക്തികൾക്കും ആവശ്യങ്ങളും, അതിനുവേണ്ടി ചെലവഴിക്കും. ശരിയായ രീതിയാണ്. മറിച്ചെന്താണ്, അത് അതിനൊരാൾ ചൂഷണം ചെയ്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും, അവിടെയാണ് അത് അപകടമായിരിക്കുന്നത്. 10 പേർക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഒരാൾ സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കും, സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇങ്ങനെയൊക്കെ വരുന്നിടത്താണ് വലിയ അപകടകരമായി തീരുന്നത്. അതൊക്കെ ഫിനാൻഷ്യൽ ബാലൻസ് ആണ്. അത് പ്രസ്ഥാനത്തെ നശിപ്പിക്കും, പ്രസ്ഥാനത്തിൽ ആളുകൾക്കുള്ള വിശ്വാസം പോകും, പിന്നെ പ്രസ്ഥാനത്തിലേക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ നനച്ചു പോകും, പല പല കുഴപ്പങ്ങളുണ്ടാകും. അപ്പൊ അവിടെയൊക്കെ കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക എന്ന് പറയുന്നതാണ്. അതിന് സാമ്പത്തിക ഇടപാടുകളെല്ലാം വളരെ സുതാര്യമായിരുന്നു, സുതാര്യമായ ഇടപാടുകളായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റും, സുതാര്യമായ സാമ്പത്തിക ഇടപാട്. അപ്പോൾ അവിടെ വയലൻസ് നമ്മൾ സുതാര്യമാക്കുക എന്ന് പറയും, സിസ്റ്റത്തെ പെർഫെക്റ്റ് ആക്കി വെക്കുക, വ്യക്തികളുടെ വിശ്വാസ്യതയെക്കാളും വലുതാണ് ഒരു സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ. രണ്ടു തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇയാൾ സത്യസന്ധനാണ്, ഇയാൾ പണം സത്യസന്ധമായ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ വിശ്വസിക്കുകയല്ല വേണ്ടത്. കാരണം മനുഷ്യൻ ദുർബലനാണ്, സത്യസന്ധനാണെന്ന് ചിലപ്പോൾ പെട്ടിച്ചെന്ന് വരും ആവശ്യം. മറിച്ച് എന്താണ്, പണം വരുന്നതിനും പോകുന്നതിനുമുള്ള വഴികൾ സുതാര്യമാക്കുക എന്ന് പറഞ്ഞപ്പോൾ പണം സ്വീകരിക്കുന്നു, അത് അക്കൗണ്ടുകളായി പണം സ്വീകരിക്കുന്നു, ചെലവഴിക്കുന്നു, കൃത്യമായ അക്കൗണ്ട് വെച്ചുകൊണ്ട് പൊതു തീരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കും. അപ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ അവിടെ വ്യക്തിയുടെ സത്യസന്ധത അല്ല, അവിടെ സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സത്യസന്ധരായ വ്യക്തികളെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അവന് കടത്തരം ചെയ്യാനുള്ള അവസരം ഇല്ലാതെ വരിക. അതാണ് സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ. കള്ളത്തരം ചെയ്യാൻ അവനൊരു അവസരം കൊടുക്കാതിരിക്കും, ഒന്ന്. രണ്ടാമതെന്താണ് ഒരുത്തൻ ഒരു കള്ളത്തരം ചെയ്താൽ ഉടൻ തന്നെ അത് പിടിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. ഇത് രണ്ടുമാണ് ഒരു സിസ്റ്റത്തിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് ഈ സാമ്പത്തിക അബ്യൂസ് അബ്യൂസ് എന്ന് പറയുന്നത് ബാലൻസ് കിടക്കും. ചിലപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇത് ചെയ്യണമെന്ന് തോന്നുന്നു, മനുഷ്യ സഹജമാണ്. ഉടനെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായ ഒരു ആഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ഉടനെ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശരി, ഇപ്പൊരിക്കൽ കണ്ടുപിടിച്ച അവനൊരു വാണിംഗ് കൊടുത്ത് നീ ഇതാവർത്തിക്കും. പിന്നെ അത് ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല, കാരണം ചിന്ത കണ്ടുപിടിക്കും. വീട്ടിലൊക്കെ അലക്ഷ്യമായിട്ട് കാശ് മേശപ്പുറത്ത് അവിടെ ഇവിടെ കിട്ടുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അതെടുത്തോണ്ട് പോയി ഐസ്ക്രീം വാങ്ങിക്കും. ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെ ഒരു സ്വഭാവമാണ്. പണം എന്ത് ചെയ്യണം? വീട്ടിലത് കൂട്ടി വയ്ക്കും. അപ്പൊ അവന് അങ്ങനെ ഒരു ടെൻഡൻസി അവന് വളർത്തിയെടുക്കാതിരിക്കും. അവന് കണക്ക് വയ്ക്കുക, കൃത്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോ എന്ത് ചെയ്യും? അവൻ ഒരു എണ്ണ എടുത്ത് രണ്ടു എണ്ണ എടുക്കും, മൂന്ന് എണ്ണ എടുക്കുമ്പോൾ പിടിക്കും. അപ്പം പിന്നെ അവനെന്ത് ചെയ്യും? അത് ചെയ്യത്തില്ല, അവനറിയാം തെറ്റാണ്. പിന്നെ അവനെ ബോധവൽക്കരിക്കും, ഈ കുട്ടികൾ അത് ചെയ്യും. കാരണം അവരുടെ ചപല മനസ്സാണ്, അതുകൊണ്ട് അതൊക്കെ ചെയ്യും. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സാമ്പത്തിക അബ്യൂസ്, എക്കണോമിക് അബ്യൂസ് എന്ന് പറയുന്നത് ഒഴിവാക്കും. അതുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കും, വയലൻസ് ഒരുപാട് പരിഹരിക്കും. ഇപ്പൊ നോക്കാം, നമ്മുടെ രാജ്യത്ത് തന്നെ പുറത്തു നിന്ന് എല്ലാ ദിവസവും സ്വർണ്ണ കള്ളക്കടത്ത്, അതെ, മലദ്വാർ ഗോൾഡ് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. മലദ്വാരം വഴി അത് വരുന്നു, കുറെയൊക്കെ പിടിക്കും, കുറെയൊക്കെ പിടിക്കാതിരിക്കും. ഈ പണം എന്തിനുപയോഗിക്കും? എന്തിനാ ഇത് ഉപയോഗിക്കുന്നു? ഇതിലൊരു നല്ല തീവ്രവാദത്തിന് പോകും, തീവ്രവാദ പ്രവർത്തനം. കാരണം അത് എന്താണ്, അക്കൗണ്ടബിളായ പണം കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പറ്റും. കണക്കുള്ള പണം കൊണ്ടൊരിക്കലും തീവ്രവാദം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു സ്ഫോടനം നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കാറ് വാങ്ങണം, ആ കാറിനകത്ത് ബോംബ് ഫിറ്റ് ചെയ്യണം, എന്നിട്ട് അത് ഏതെങ്കിലും ടൗണിൽ കൊണ്ടുവച്ചിട്ട് അതിനെ പൊട്ടിക്കും. ഇത് അക്കൗണ്ടബിൾ പണി കൊണ്ടൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? മലദ്വാർ ഗോൾഡ്. ഈ പണമാണ് ഈ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നത്. വലിയൊരു പങ്കും അങ്ങനെ പോകുന്നു. അതാണ് ഫിനാൻഷ്യൽ അബ്യൂസ് എന്ന് പറയുന്നത്. വയലൻസ് എങ്ങനെയാണ് പോകുന്നത്, ഹിംസ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്, അത് വളരെ നമ്മുടെ സമൂഹത്തിൽ അത് വളരെ ആഴത്തിൽ വേരോടിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഉറുമ്പിനെ കൊല്ലാതിരിക്കുക എന്ന് പറയുന്നത് തീരുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. പാകിസ്ഥാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ നോട്ട് അവരുടെ സെക്യൂരിറ്റി പ്രസിലടിച്ച് നേപ്പാൾ വഴി കെട്ടുകണക്കിന് ഇന്ത്യയിൽ കൊണ്ടെത്തി. അതിവിടെ എന്ത് ചെയ്യുന്നു? അത് ഇന്ത്യയിൽ വയലൻസിനകത്ത് ഉപയോഗിക്കുന്നു, തീവ്രവാദ ടെററിസത്തിന്. ഇതാണ് എന്ത്, അതെങ്ങനെയാണ് സമ്പത്ത് ഹിംസാത്മകമാകുന്നത്. ഇവിടെ ഒരുപാട് ഉദാഹരണം. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ ചിന്തയിൽ വന്ന കാര്യം, ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഹിംസാത്മകമായ പരിപാടികളുണ്ട്. സമ്പത്തിൽ തന്നെയുണ്ട്. അതിന് നമ്മളെന്താണ് വ്യക്തിപരമായി നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക, ഒരു പ്രസ്ഥാനമാണ് അവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എന്താണ് രാജ്യമാണെങ്കിൽ കർശനമായ നിയമവ്യവസ്ഥകളുണ്ട്. അങ്ങനെ നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി സാമ്പത്തികമായ ഹിംസയെ പരിഹരിക്കുന്നു. നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരാകുമ്പോൾ അതിന് വളരെ പ്രാധാന്യമാണ്. വ്യക്തികളെ സാമ്പത്തിക എക്കണോമിക് വയലൻസ് ഒഴിവാക്കും. ഒന്ന്, അതിന് അടിസ്ഥാനപരമായി വേണ്ടത് മനുഷ്യരുടെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഹിംസയുടെ കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയൂ, എന്തുകൊണ്ട് ഹിംസ? അതിന് ഒരു പ്രധാന കാരണം ഇതാണ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിറവേറ്റപ്പെടുന്നില്ല? സമ്പത്ത് എന്ന് പറയുന്നത് അത് ന്യായമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നില്ല. ചില വ്യക്തികൾ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ശരിക്കും സുഖിക്കും, ആർഭാടം. അപ്പോ അത് അർഹതയുള്ള കിട്ടേണ്ടവന് അത് കിട്ടാതെ പോകും, അവിടെ ഏൽപ്പിച്ചു. അപ്പൊ അവന്റെ ശ്രദ്ധ മാറും, അവനപ്പോ വയലൻസിലേക്ക് പോകും. അപ്പോ മൊത്തത്തിൽ സാമ്പത്തിക അച്ചടക്കം തെറ്റും. പിന്നെ മറ്റൊന്നാണ് അവഗണന. അവഗണന എന്ന് പറയുന്നത് നെഗ്ലക്ട് എന്ന് പറയും, ഒരു വയലൻസ്. അത് പലതരത്തിൽ അത് വയലൻസ് ആകുന്നത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അയാൾക്ക് കൃത്യമായിട്ട് അറിയാം കൈക്കൂലി വാങ്ങാൻ പാടില്ല. കൈക്കൂലി വാങ്ങുന്നത് ഒഫൻസാണ്, കുറ്റകൃത്യമാണ്. അത് സർവീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എല്ലാം അറിയാം. പക്ഷെ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് ന്യായമായ ശമ്പളം കിട്ടിയാലും അയാള് എന്ത് ചെയ്യുന്നു? അത് വാങ്ങുന്നു, കൈക്കൂലിയുടെ വാങ്ങുന്നു. ആൾക്കാർ കൊടുക്കാനും തയ്യാറാകും, കൊടുക്കണമെങ്കിൽ കാര്യം സാധിക്കില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടു. അപ്പൊ അവിടെ ആ വ്യക്തി സംഭവിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ പാടില്ല, ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളെ അയാൾ അവഗണിക്കുന്നു. അതാണ് അവഗണന ഒരു വയലൻസ് ആയി. അപ്പൊ അത് ഈ സാമ്പത്തികമായ വയലൻസിന്റെ ഭാഗമാണ്. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നു പൈസ, അനർഹമായ പൈസ പിടിച്ചെടുക്കുകയാണ്, അവന് നഷ്ടമുണ്ടാക്കുകയാണ്, അവന് കഷ്ടപ്പാടുണ്ടാക്കുകയാണ്. അത് മാത്രമല്ല, വേറെ ഒന്നുകൂടെയാണ് അതിന്റെ മറ്റൊരു വിശ്വാസം. അയാളോട് വേറൊരാൾ ചോദിക്കുന്നു, എന്തിനാ ഇത് കൈക്കൂലി വാങ്ങുന്നത്? ഞാൻ ഒരുത്തൻ കൈക്കൂലി വാങ്ങാതിരുന്നു ഞാൻ ലോകം നിന്നാകും. ഇന്നൊരു കാഴ്ചപ്പാടുണ്ട്. ശരിയാണ്, യുക്തിപരമായിട്ടത് ശരിയാണ്. ഒരാള് കൈക്കൂലി വാങ്ങാതിരുന്നു പറഞ്ഞ് ലോകം നിന്നാവില്ല പറയുന്നതിന്റെ ഒരു യുക്തിയുണ്ട്. അയാൾ വേണമെങ്കിൽ വാദിക്കാം, ഞാൻ ഒരാള് കൈക്കൂലി വാങ്ങിയിരുന്നു അതുകൊണ്ട് മാത്രം ലോകം നിന്നാവും. പക്ഷെ കൈക്കൂലി വാങ്ങാതിരിക്കുക എന്ന് പറയുന്നത് അയാൾക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ലോകം നന്നാവുന്നോ നന്നാവുന്നില്ല എന്നുള്ളതല്ല അയാളുടെ ഡ്യൂട്ടി. അത് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഒരാൾക്ക്, നിങ്ങൾ എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ശരിക്കൊരു സമാധാനം പറയാൻ പറ്റില്ല. അതിനൊരു ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നു? അയാൾ പറയുന്ന മറുപടി എന്തായിരിക്കും? എന്തായാലും ശരി, അതൊരു അതിന് എക്സ്ക്യൂസ് എന്ന് പറയും, അതിന് എക്സ്പ്ലനേഷൻ ഇല്ല. അത് രണ്ട് രണ്ടാണ്. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഒരിക്കലും ന്യായമായ ഒരു സമാധാനം പറയാൻ പറ്റില്ല. ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം, കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടണം, അത് ആ പ്രശ്നത്തിന് പരിഹാരം ആയിരിക്കണം എന്നായിരിക്കും. ഒന്നുമല്ല, എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ചോദ്യകർത്താവിനെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു മറുപടിയാണ്. അപ്പൊ അവിടെ അയാൾ എന്താ ചെയ്യുന്നത്? അവിടെ ഇയാൾ ചെയ്യുന്നത് അവഗണിക്കുകയാണ്. എന്താ അങ്ങനെ ഒരു നിയമത്തെ ഞാൻ കപ്പിയിൽ വാങ്ങിയില്ലെങ്കിലും വാങ്ങിയാൽ ലോകം നന്നാവാനും പോകുന്നില്ല എന്ന് വിചാരിച്ച എന്താണോ ഒരു പൊതു ധാർമ്മികതയെ അവഗണിക്കുകയാണ്. ഇത് ഹിംസയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും ഇത്തരം ഹിംസകളാണ്. നമ്മൾ അവഗണിക്കോ? ഞാനിപ്പോ ശരിയായി അതെങ്ങനെ ശരിയാണ്? ഞാനൊരിക്ക ഒരു ഡോക്ടറെ കണ്ടു. അപ്പോ ലിവറിന്റെ ഒരു പ്രശ്നം. അപ്പൊ പുള്ളി പറഞ്ഞു അത് അതിന് ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് പറയുന്നത് നോൺ വെജായ കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. ഉപദേശിച്ചുണ്ടോ? ഞാൻ പറഞ്ഞു അത് വെജ് ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് നോൺ വെജ് ഉൾപ്പെടുത്തി? എന്താ കുഴപ്പം? അത് അതിന് ഒരുപാട് ആരോഗ്യകരമായ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞു അതൊക്കെ ശരിയാണ്, ആരോഗ്യകരമായ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. എന്നാലും അത് ഒഴിവാക്കി നമ്മൾ ആരോഗ്യം നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. അതിന് ഒരു ഹിംസാത്മകമായ വശമല്ല, അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. കൊല്ലുക എന്ന് പറയും, ഇത് കഥയല്ല. എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞാണ്, എന്റെ കൂടെ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. ഉടനെ ഉള്ളി പറയാണ്, ഓ സ്വാമി ഒരാൾ ഒരു വ്യക്തി കുറച്ച് ചിക്കൻ കഴിച്ചില്ലെന്നോ ബീഫ് കഴിച്ചില്ലെന്നോ വിചാരിച്ചു എന്താ അതുകൊണ്ട് എന്താ ഇവിടെ ഓടിക്കണക്കിന് ചിക്കനും ബീഫും ഒക്കെ ഇവിടെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കഴിച്ചെന്ന് വിചാരിച്ചു എന്താ പ്രയോജനം കഴിച്ചില്ലെന്ന് വിചാരിച്ചു. ഈ ഒരു മനോഭാവം. അപ്പൊ അവരെന്താണ് ഈ അഹിംസ എന്ന് പറയുന്ന ആശയത്തെ അവർ അവഗണിക്കരുത്, അവഗണന അതിനവരോട് പ്രാധാന്യം കൊടുക്കുന്നു. അത് അവഗണിച്ചു കഴിഞ്ഞാൽ അത് ഹിംസയ്ക്ക് പ്രേരകമാകും. നമ്മൾ അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തെ അവഗണിക്കാത്തതുകൊണ്ട് നമുക്ക് അഹിംസ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് വ്യത്യാസം. പക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് അവഗണിക്കാം. ഇത് നമുക്ക് എന്താണ് ഹെൽത്ത്, ഹെൽത്ത് നന്നാവണമെങ്കിൽ ഇപ്പോൾ ലിവറിനൊരു പ്രശ്നമുണ്ട്, അത് ശരീരം കുറച്ചും കൂടെ കഴിച്ചാൽ ശരിയാവുന്നു. അപ്പോ അഹിംസ എന്ന് പറയുന്നതിന് അവഗണിക്കാനാണ് പുള്ളി നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രശ്നമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾക്കതൊരു ശീലമായി അല്ലെങ്കിൽ ഒരു സ്വഭാവമായി ഒരു കാഴ്ചപ്പാടായി അത് വേണ്ട എന്നുള്ളൊരു നിലപാടാണ്. നമുക്കത് അവഗണിക്കാൻ പറ്റില്ല, അയാൾക്ക് അവഗണിക്കാൻ പറ്റില്ല. അവഗണിക്കുന്നവന് ഹിംസ ചെയ്യും, അവഗണിക്കാത്തവന് ഹിംസ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവഗണന എന്ന് പറയുന്നത് വയലൻസിന് ഒരു പ്രധാന കാരണം. അതൊരു വയലൻസ് ആണ്, കാരണം എന്നുള്ളതല്ല, അതൊരു വയലൻസ് ആണ്. അപ്പൊ നമ്മുടെ ജീവിത സന്ദർഭങ്ങൾ നോക്കിയ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെയാണ്, അവഗണനമാണ്. പിന്നെ നമ്മൾ വ്യക്തികളെ അവഗണിക്കുക, അത് വേറെ സന്ദർഭത്തിൽ പറയാം, അത് ഹിംസയാണ്. ഇപ്പൊ മാതാപിതാക്കൾ കുട്ടികളെ അവഗണിക്കുക, അധ്യാപകർ വിദ്യാർത്ഥികൾ അവഗണിക്കുക, നിങ്ങളെപ്പോലെയുള്ള പ്രസ്ഥാനങ്ങളിലിരിക്കുന്ന മുകളിലിരിക്കുന്ന ആൾക്കാർ താഴെയുള്ളവരെ അവഗണിക്കുക. ഒരു ഈ കോർപ്പറേറ്റ് അവരുടെ ജീവനക്കാരെ അവഗണിക്കുക, തൊഴിൽ സ്ഥാപനങ്ങളിൽ മുതലാളിമാർ തൊഴിലാളികളെ അവഗണിക്കുക. ഇങ്ങനെ ഇതെല്ലാം ഹിംസയാണ്, ഇതൊക്കെ ഹിംസയ്ക്ക് പ്രേരകമായിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ ജമ്മിമാർ അടിയാന്മാരെ അവഗണിക്കുക, ഇതെല്ലാം ഹിംസയാണ്. അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള വയലൻസിനെ കുറിച്ചാണ് പറഞ്ഞത്? ഏതൊക്കെയാണ്? മറന്നുപോയി. ഒന്ന്, വെർബൽ വയലൻസ്, ചീത്ത വിളിക്കുക, ഇമോഷണൽ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ സൈക്കോളജിക്കൽ വയലൻസ് എന്താണ്? ഭയപ്പെടുത്തുക. പിന്നെ ഫിസിക്കൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക, അതും ചെയ്യുക. പിന്നെ സ്പിരിച്വൽ വയലൻസ് എന്താണ്? വിശ്വാസത്തെ ചൂഷണം ചെയ്യുക. അതിനെ തന്നെ റിലീജിയസ് വയലൻസ്. പിന്നെ ഫിനാൻഷ്യൽ വയലൻസ്. പിന്നെ നെഗ്ലിജൻസ്, അവഗണന. ഇങ്ങനെ ഇതി കൂടുതലും ഉണ്ട്. കുറച്ച് ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോ ഇത്തരം വയലൻസുകൾ, അഹിംസ ഒരു വീട് അരമ്പിലും വരുന്നതെന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം, അതി ഒതുങ്ങുന്ന ഒരു പ്രശ്നമാണ്. ഇത്തരം വയലൻസുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു, എവിടെയൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, ഇതിന്റെയൊക്കെ പരിഹാരം എന്താണ്? ഇത്രയും ചിന്തിക്കുക, ഇത്രയും ചിന്തിച്ചാൽ മാത്രം പോലെ പിന്നെ എന്താണ്? ഇതിന്റെയൊക്കെ ഇതിനെ പരിഹരിക്കുന്നതിനുള്ള പ്രായോഗികമായ പരിപാടികൾക്കുള്ള ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുക. ഇത്രയായാലേ അഹിംസയെക്കുറിച്ചുള്ള പ്രചാരണ പരിപാടികൾ പൂർണ്ണമാക്കും. പിന്നെ ഇതിന് നിരന്തരം പഠനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ വികസിച്ച് വികസിച്ച് പോകും. നമ്മൾ ഒരുപാട് വയലൻസ് നമ്മൾ തിരിച്ചറിയും. നമ്മളിപ്പോൾ അവഗണിച്ച് പോകുന്ന ഒരുപാട് വയലൻസ് ഉണ്ട്, നമ്മൾ തിരിച്ചറിയാം. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നത്, മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്നതായിട്ട് വയലൻസ് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ അഹിംസ അഹിംസ എന്ന് പാടിക്കൊണ്ട് നടക്കുന്നതാണ്. നമ്മൾ ജീവിക്കുന്നതും ഹിംസാത്മകമായിട്ടാണ്. അപ്പോ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ഹിംസ എന്തുകൊണ്ട് സംഭവിക്കുന്നു? വയലൻസിന്റെ ഒരു കാരണം പറയുന്നത്, ഒരു കാരണം പറയുന്നു, എപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം ഹിംസയ്ക്ക് ഇരയാകും. വിക്ടിമൈസേഷൻ ഓഫ് വയലൻസ് എന്ന് പറയും. അങ്ങനെ ആയിത്തീർന്നാൽ അവിടെ നിന്നും ഭയങ്കരമായ വയലൻസ് സമൂഹത്തിൽ. അതുകൊണ്ട് കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം തീരുന്നതാണ്. ഒരു വ്യക്തിയുടെ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം ഭൂലൻ ദേവ് കേട്ടിട്ടുണ്ടോ? എഴുപത് 80 90 കാലഘട്ടങ്ങളിലൊക്കെ ഭൂലൻ ദേവി എന്ന് പറയുന്നത് വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അവസാനം ഒരു MP വരെ, ഒരു ഉത്തർപ്രദേശിലെ മല്ലാഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം, എന്നുവെച്ചാൽ മീൻപിടുത്തക്കാരുടെ ഒരു ഭൂവിഭാഗം, അത് വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ അവര് ജനിച്ച ഒരു പെൺകുട്ടിയാണ്. 10-ാമത്തെ വയസ്സിൽ അവരുടെ ഭാഗം നടന്നു. കുട്ടിക്കാലം മുതലേ പലതരത്തിലുള്ള ചൂഷണത്തിന് അവർ വിധേയരായി. വിവാഹത്തിന് ശേഷവും എന്താണ്, അവർ പലതരത്തിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. പലരും പല പുരുഷന്മാരും അവരെ ഉപയോഗിച്ചു. പലതവണ അവർ നിരന്തരമായ റേപ്പിങ്ങിന് വിധേയമായി. അങ്ങനെ അവരവസാനം എന്ത് ചെയ്തു? കൊള്ളസംഘത്തിൽ ചേർന്നു. കൊള്ളസംഘത്തിൽ ചേർന്ന് അവരുടെ നേതൃത്വം, അവർ 10-14 പേരുടെങ്കിൽ ഒരു കൊള്ളസംഘത്തിൽ ഉണ്ടാവും. അപ്പോ ഇതൊക്കെ ചെറിയ പ്രായത്തിലാണ്. അവര് 40 വയസ്സിന് മുമ്പേ അവർ തീർന്നു. ഇതിനിടയ്ക്ക് ഇവർ ഒരുപാട് വയലൻസിന് വിധേയമാണ്, പലരുടെയും പലതരത്തിലുള്ള സാമ്പത്തികമായിട്ട് പലതരത്തിൽ. അവസാനം അവർ 10-14 പേര് ഇതുകൂടെ ഒരുപാടുണ്ട്. നമ്മൾ നാട്ടിൽ കിടന്ന സംഭവമായിട്ട് ഒരു സംഘം ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ നാട്ടിൽ തന്നെയുള്ള ഉയർന്ന ജാതകൾ ഠാക്കൂർ എന്ന് പറയും, ക്ഷത്രിയന്മാരാണ് ഇവരധികൃതരാണ്. ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള 22 പ്രധാന പുരുഷന്മാരെ നേരത്തെ നിർത്തി അങ്ങ് വിജയിച്ചു. അന്ന് യുപിയുടെ മുഖ്യമന്ത്രി ഇതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി ഒറ്റ സംഭവം ഇന്ത്യ മുഴുവൻ വലിയ ചർച്ചയായിരുന്നു. അവരോട് ചെയ്ത വയലൻസിന് അവസാനം അവരിൽ നിന്ന് എങ്ങനെയാ വന്നത്? ശക്തമായ വയലൻസിന്റെ രൂപത്തിൽ. പക്ഷെ അവരെ പിടിക്കാനൊന്നും പറ്റിയില്ല. അവസാനം പല മധ്യസ്ഥന്മാരിടപെട്ട് ഒരു ഒത്തുതീർപ്പിൽ അവർ കീഴടങ്ങിയായിരുന്നു. അന്ന് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അവരതിലേക്ക് ഒരുപാട് തോക്ക് കരസ്ഥമാക്കി വെടിവെക്കാൻ പഠിച്ചു നമ്മുടെ വീരപ്പനെ പോലെ. അതിലും വലിയ ഒരാളായിട്ടാണ്. അവർക്ക് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കുലൻദേവിയെ കുറിച്ചുള്ള സിനിമ. നല്ലൊരു സിനിമയാണ്, ഞാൻ കണ്ട സിനിമയാണ്. ഹിന്ദിയിലാണ് പറയുന്നത്, മലയാളത്തിൽ ഒന്നും പറയും. അവർ MP ആയ അവസാനം ഗുലായൻ സിംഗ് യാദവ് ഇവർ ജയിലിൽ പോയി 12 വർഷം കൊണ്ട് ജയിലിൽ കിടന്നു. അപ്പോ അവർ വെച്ച വ്യവസ്ഥകളൊക്കെ ഗവൺമെന്റിന് അംഗീകരിക്കേണ്ടി വന്നു. അവര് വെച്ച വ്യവസ്ഥ എന്താണ്? അവരെ ഒരു കാരണം വെച്ചാലും അവർ എത്രയോ കൊലപാതകം ചെയ്തതിന്റെ പേരിൽ അവരെ കൊല്ലാൻ പാടില്ല, 12 വർഷത്തിൽ കൂടുതൽ ജയിലിൽ ഇടാൻ പാടില്ല, അവരെ UPയിലെ ജയിലിൽ ഇടാൻ പാടില്ല. ഇങ്ങനെ കുറെ നിബന്ധനകൾ വെച്ച് എല്ലാം അനുസരിച്ച് അവസാനം അവർ കീഴടങ്ങി. ശിശുവന്ദയുടെ മുമ്പിൽ തോക്ക് കൊണ്ടുവച്ച് കീഴടങ്ങി. അവർ പറഞ്ഞൊക്കെ അത് 12 വർഷം കഴിഞ്ഞ് തുറന്നുകൊണ്ട് അപ്പോഴത്തേക്കും വടക്കേന്ത്യയിലെ രാഷ്ട്രീയന്മാരും ഗുലാൻ സിംഗ് യാദവും അവരെ MP ആക്കി. അവർ 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് വാങ്ങിച്ചു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ വയലൻസ് എന്ന് പറയുന്നത് അത് വയലൻസിന് വേണ്ടി ചെയ്തതല്ല, അത് അവര് ആ വയലൻസിന്റെ ഇരയാണ്. അങ്ങനെ സംഭവിച്ചാണ്. അപ്പോ അങ്ങനെ വയലൻസ് ഉണ്ടാവും. അപ്പൊ പിന്നെ അതിനെന്താ പരിഹാരം? അതാണ് വയലൻസിന് ഇരയാകാതെ നോക്കുക, അതാണ് എന്റെ പരിഹാരം. വ്യക്തിയോ സമൂഹങ്ങളോ റേസിസം വംശീയമായി കൊല്ലുക മനുഷ്യർ. അനുദാഹരണം ജൂതന്മാരെ കൊല്ലും, ഹിറ്റ്ലർ ജൂതന്മാരെ കൊല്ലും. അപ്പോ വളരെ വ്യാപകമായി വേട്ടയാടി കൊന്നു. ജർമ്മനി, പോളണ്ട്, ഇങ്ങനെ പല രാജ്യങ്ങളിലും, ഇറ്റലി, എല്ലായിടത്തും കൊന്നു. അവസാനം അവരെല്ലാം കൂടെ സംഘടിച്ച എന്ത് ചെയ്ത ഒരു ചെറിയ രാജ്യമുണ്ട്, ഇസ്രായേൽ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവരെ തിരിച്ചുകൊള്ളുന്നു. അപ്പൊ ഇവിടെയും മനസ്സിലുണ്ട്, എന്താണ് വിക്ടിമൈസേഷൻ, ഇരയാക്കപ്പെട്ടവരാണ് ഇരിക്കുക. അത് റേസിസത്തിനെതിരെ വംശീയതയ്ക്ക് ഇരയായവരാണ്. അവരെ കൊന്നത് അതിന്റെ പേര് തന്നെയാണ്. എന്താണ് ജൂതനാണെങ്കിൽ കൊല്ലപ്പെടേണ്ടവൻ എന്നായിരുന്നു ഒരു കാലത്ത് യൂറോപ്പിന് മുന്നിൽ എല്ലാവരുടെ കാലത്ത്. ജൂതനാണോ അവൻ കൊല്ലപ്പെടണം. അപ്പൊ അത് പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ കാണുന്നില്ലേ ഗാസയിൽ നിന്നിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അവരെ കൊലയെ ന്യായീകരിക്കുകയല്ല, എന്താണ് അതിന് കാരണമെന്ന് പറയുക. കൊല ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് ഗുലന്ദേവി ആയാലും ശരി, ഇസ്രായേൽക്കാരായാലും ശരി, കൊലയെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ കാരണം തേടി പോകുമ്പോ ഒരു സമൂഹം എന്നുള്ളതിനൊക്കെ അവരെ എന്ത് ചെയ്തു? വംശീയമായി കൊന്നു. അപ്പൊ അവര് തിരിച്ചടിക്കുക. അവർ ചെയ്യുന്നത് ശരിയെന്നല്ല പറയുന്നത്. എന്തുകൊണ്ടവർ? നമ്മൾ കാരണം കണ്ടെത്തണം. പുലൻദേവി 22 ഠാക്കൂർമാരെ കൊന്നത് ശരിയെന്ന്, എന്തുകൊണ്ടത് സംഭവിച്ചു? നിരവധി ഉദാഹരണങ്ങൾ കാണും. അതാണ് എന്താണ് ഹിംസയുടെ ഒരു കാരണം, വയലൻസിന്റെ കാരണം. അതിന്റെ പരിഹാരം എന്താ? എന്റെ പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഗുരുദേവി പോലെയുള്ള അവസ്ഥ വരാൻ പാടില്ല. അവിടെ യു പിയിൽ അത് സംഭവിച്ചതിന് കാരണം ജാതീയമായും സാമ്പത്തികമായിട്ടുള്ള അസമത്വമാണ്, രണ്ടുമാണ് കാരണം. അവർ വളരെ ദുർബലമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജാതിപ്പെട്ടായിരുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ അവരെ ആദ്യം അവരെ പീഡിപ്പിച്ചത് അവരുടെ സ്വന്തം ജാതിപ്പെട്ടവരല്ല, പുറത്തുള്ളവരല്ല, പിന്നെയാണ് മറ്റുള്ളവരുടെ കൈ കിട്ടുന്നത്. അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്, പലതരത്തിൽ അവരെ പീഡിപ്പിക്കും. അപ്പൊ അത് എങ്ങനെയായാലും ശരി, ഒരു വ്യക്തിയിൽ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പം പ്രശ്നമായി തീരും. അപ്പോൾ അത് ഇൻഫ്ലിക്കൊരു കാരണമാണ്, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ റേസിസത്തിനെതിരായിട്ട് സംസാരിക്കുക, ചിന്തിക്കുക, പിന്നെ ഇത്തരം അസമത്വങ്ങൾക്കെതിരായിട്ട് മനുഷ്യൻ ചിന്തിക്കുക, നിയമ നടപടികൾ ഉണ്ടാക്കുക. ഈ കഴിഞ്ഞ ദിവസം കാലിഫോർണിയ ജാതീയ കാലിഫോർണിയ എന്ന് പറയുന്നത് എന്താ, വളരെ പുരോഗമിച്ച രാജ്യമാണ്. അവിടെ ജാതീയമായ വിവേചനത്തിനെതിരായിട്ട് സെനറ്റിൽ ഒരു നിയമം പാസ്സായി, ജാതീയ വിവേചനം പാടില്ല. പിന്നെ അമേരിക്ക പോലെയുള്ള പുരോഗമനമുള്ള സ്ഥലത്ത് പോലും ജാതി വിവേചനമാണ്. പിന്നെയാണ് ആൾക്കാർ പറയുന്നത് നമ്മുടെ നാട്ടിൽ പോകുന്നില്ലെന്ന്, കഴിഞ്ഞ ദിവസത്തെ വാർത്തയാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും അമേരിക്കയിൽ പല സ്ഥലത്തും അവിടെയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലും ജാതീയ വിവേചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർ നിയമം പാസ്സാക്കിയത്. വിവേചനം കാണിച്ചാൽ അവർക്ക് ശക്തമായ കഠിനമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഹിംസയ്ക്കുള്ള ഒരു പരിഹാരമാണ്. അങ്ങനെ പരിഹരിച്ചാൽ പിന്നെ അത് വരത്തില്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ പൊതുവെ അറിഞ്ഞ ഈ വംശീയമായ വിവേചനം, വൈരുദ്ധ്യം എല്ലാ വിഭാഗങ്ങളിലും കൂടി കൂടി കൂടി വരുന്നുണ്ട്. രാഷ്ട്രീയമായി അതിനെ വളർത്തിയെടുക്കുന്നു. ഹിന്ദുക്കൾക്കെതിരായി മുസ്ലിങ്ങൾ സംഘടിക്കുക, മുസ്ലിങ്ങൾക്കെതിരായി ഹിന്ദുക്കളും സംഘടിക്കുക, ഇസ്ലാം എന്നുള്ളതിന് പല നിർവചനങ്ങൾ ഉണ്ടാക്കുക, ഹിന്ദു എന്നുള്ളതിന് പല നിർവചനം ഉണ്ടാക്കുക. ഈ നിർവചനങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവരെ തമ്മിലടിപ്പിക്കുന്നു. അത് ജാതീയതയായിട്ടും വംശീയതയായിട്ടും ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊരു പ്രധാന പ്രശ്നം കാരണം. പിന്നെ ഈ എന്താണ്, മനുഷ്യരിൽ പൊതുവെ വലിയ ക്രിമിനൽസ്, ലോകത്തറിയപ്പെടുന്ന ക്രിമിനൽസ് വളരെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവര്, അവരിൽ കുട്ടിക്കാലത്തെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് കുട്ടിക്കാലത്തെ കണ്ടുവരുന്നവരിൽ വളർന്നു വരുന്നവര് വലിയ ഹിംസകന്മാരായിട്ട് മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നതിന് വ്യക്തികൾ കാരണമായിട്ടുണ്ട്. അത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ അതുണ്ടാക്കുന്ന വിനാശം എന്ന് പറയുന്നത് ഒരു തീപ്പരി വീണ് ഒരു പ്രദേശത്ത് നിന്ന് കത്തിയിരുന്നവരാണ്. ഇത് അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാഗ്രത ഇല്ലായ്മയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇളകിക്കൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ഒരു ഡിസോർഡറാണ്, സാധാരണ എല്ലാ വ്യക്തികളും കാണുന്നില്ല, ചെറുപ്പത്തിലെ ചില കുട്ടികൾക്ക് കാണും. ഇത് ശരിയായ രീതിയിൽ ട്യൂൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളർന്നു വളർന്നു വളർന്നു വന്ന് പല ഹിംസാത്മകമായ പ്രവൃത്തിയിലേക്ക് പോകും. ആ അതൊക്കെ ആ കലക്കുക, എല്ലാം കലക്കുക. ചെല്ലു പൊതുവെ പറയും എന്താണ്, എല്ലാം ഒന്ന് കലങ്ങി തെളിയണമെന്ന്. അത് ഇത്തരക്കാരാണ്. കലക്കി തെളിക്കാൻ നടക്കുന്നവരൊക്കെ ഇതാണ്. കലങ്ങി തെളിയണമെന്ന് പറയുന്നവരുടെ ഉള്ളി ഇതാണ്. അവർക്കെല്ലാം കലക്കണം, പിന്നെ തെളിഞ്ഞാ തെളിഞ്ഞില്ലേന്ന് അവർക്ക് പ്രശ്നമുണ്ട്. പക്ഷെ അവരിങ്ങനെ പറയും എന്താണ്, എല്ലാം ഒന്ന് കലക്കി തെളിക്കണം. കലങ്ങിയാ കലങ്ങിയത് തന്നെ. മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് കലങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കലങ്ങിയത് തന്നെ. പിന്നെ തെളിയുന്നതിനകം വരും വളരെയധികം ഹിംസ അവിടെ സംഭവിച്ചു. ഇത് ശരിക്കും നിങ്ങളെന്താണ് ഹിംസിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പരിഹരിക്കാമെന്നുള്ള പ്രശ്നമല്ല. അത്തരം വ്യക്തികളെ ഇന്ന് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, തെരഞ്ഞെടുത്ത് അവർക്ക് ശരിയായ ട്രെയിനിങ് കൊടുത്ത് അവരെ ശരിക്കും ചാനലൈസ് ചെയ്ത് അവരെ കഴിവുകളെ ഏതെങ്കിലും തിരക്കിലേക്ക് തിരിച്ചുവിട്ട് അവർക്കിന്ന് സ്പെഷ്യൽ സ്കൂളുകളും അത് ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസം ഞാനൊരു വാർത്ത വായിച്ചു, ഇതുപോലെ ഒരു ഡിസോർഡറുള്ള ഒരു കുട്ടി 11-ാമത്തെ വയസ്സിൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദമുണ്ട്. 11-ാമത്തെ വയസ്സ്. അപ്പോ ഒരു ഇതൊക്കെ ബ്രെയിനിന്റെ തകരാറ്. ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ വേറെ സ്ഥലം അതിന് പകരം വർക്ക് ചെയ്യും, അത് കണ്ടെത്തണം. അപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്തു, അതിന് പ്രത്യേക സ്കൂള് കണ്ടെത്തി അവരെ അവിടെ പഠിപ്പിച്ചു. വേണ്ട ട്രെയിനിങ് കൊടുത്തപ്പോൾ അവരാ മനസ്സിലാക്കിയത് ഈ കുട്ടിയിൽ അപാരമായ കഴിവുകളുണ്ട്. ആ കുട്ടിയുടെ ഐക്യു എന്ന് പറയുന്നത് ഐൻസ്റ്റൈനേക്കാളും കൂടിയതാണ്. സാധാരണ മനുഷ്യന്റെ ഐക്യു എന്ന് പറയുന്നത് ഒരു 80-120 സാധാരണ ബുദ്ധിയുള്ള ഒരാളുടെ അത്രേ കാണും. ഐൻസ്റ്റൈൻ്റെ എന്നൊക്കെ പറയുന്നത് 200-നപ്പുറമാണ്, 250-230 ഒക്കെയാണ് വരുന്നത്. അതിന്റെ മേളാണ് ഈ കുട്ടിയുടെ ഐക്യം, ബൗദ്ധിക ശേഷി എന്ന് പറയും. അപ്പോ ജന്മനാൾ തന്നെ ഒരു ഡിസോർഡറുള്ള കുട്ടി വേറെ വഴിക്ക് തിരിച്ചുവിട്ടപ്പോ എന്ത് ചെയ്തു, 11-ാമത്തെ വയസ്സിൽ വലിയൊരു സയന്റിസ്റ്റായി. ഇതേ കുട്ടിയെ തന്നെ അത് ശ്രദ്ധിക്കാതിരുന്നാൽ അവൻ എന്ത് ചെയ്യും, ക്രിമിനലായി മാറും. അതാണ് ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാര്, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാര്, വൈദ്യശാസ്ത്രം ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പല ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരെയും എടുത്ത് അവരുടെ ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചു പോകുമ്പോൾ ഇവരിൽ കുട്ടിക്കാലത്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. വിദേശ രാജ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ മുതൽ തന്നെ ഇതെല്ലാം റെക്കോർഡിക്കലാണ്, റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അവർക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അവൻ എപ്പോ മുതലാണ് ഇവന് തിരിഞ്ഞത്, എന്താണ് കാരണം. അങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ വലിയൊരു ശതമാനത്തിൽ ഇതാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? എന്റെ ഡിസോർഡർ ADHD എന്ന് ചുരുക്കത്തിൽ ഓർമ്മിച്ച് വെച്ചതാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD എന്ന് പറഞ്ഞു നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ എല്ലാ വിവരങ്ങളും. ഹിംസയ്ക്കുള്ള ഒരു കാരണമാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ ട്രെയിനിങ് കൊണ്ട് പരിഹരിക്കാം. വലിയൊരളവ് നിങ്ങൾ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് ഇവിടെ നിങ്ങൾ ക്യാമ്പൊക്കെ നടത്താറുണ്ട് അല്ലേ? അവരെ ഒന്ന് രണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ച് വിടുകയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കുട്ടികളെ പഠിപ്പിക്കും. അതിന് ബോധമുള്ള ആൾക്കാരെ കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് പഠിപ്പിക്കും എന്താണ് വയലൻസ്, എന്താണ്. കാരണം ഗുരുവിന്റെ ആശയമായിട്ട് ഭാവിയിൽ ചർച്ച ചെയ്യുന്ന ഈ ഒരൊറ്റ കാര്യമാണ് എന്താണ് അഹിംസ, നോൺ വയലൻസ്. അതായത് ബാക്കിയുള്ളതിനൊക്കെ കാലം മുമ്പോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ആൾക്കാർ അതിന് വലിയ പ്രസക്തിയുണ്ടാവും. അപ്പോ അതാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്, അതാണ് ആൾക്കാർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. പഠിക്കുകയും കുട്ടികളെ ക്യാമ്പെന്നൊക്കെ പറയുന്നവരെ അവരത് മനസ്സിലായി കൊടുക്കും. എന്താണ് നോൺ വയലൻസ്, എന്താണ് അഹിംസ, എന്താണ് ഇപ്പോൾ വയലൻസ്, എന്താണ് വേദനയൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. അത് ഒരു ബോധവൽക്കരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന് വലിയ സ്വാധീനം ചെലുത്തും. അതാ പാട്ട് പിടിപ്പിച്ചിട്ട് തിരിച്ചു വിട്ടെന്ന് വിചാരിച്ചാൽ അത് പോകുമ്പം തന്നെ കളയും. അങ്ങനൊന്നും വലിയ കാര്യമൊന്നുമില്ല. നോൺ വയലൻസിനെ കുറിച്ച് പഠിപ്പിച്ച അധ്യാപകർക്ക് ഇതിനെ കുറിച്ച് വിവരമുണ്ടെന്നാണ് ഇരിക്കുന്നത്. അധ്യാപകരാണ് പൊതുവെ ഇത്തരം ജനറൽ നോളജ് ഇല്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുന്ന ഏതാണ്? അധ്യാപകരാണ്. അധ്യാപകരെന്ന് വെച്ചാൽ വലിയ ആൾക്കാരാണ്. അവർ പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ മാത്രം പഠിക്കുന്നവരാണ് അധ്യാപകർ. വേറൊന്നും അവർ വായിക്കില്ല, പഠിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്. അത് കോളേജ് അധ്യാപകരായാലും ശരി, അവരുടെ സിലബസിനപ്പുറമുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ള വളരെ ചുരുക്കം പേരെ കാണും. അതിനപ്പുറമൊന്നും അവർ നോക്കത്തില്ല. അങ്ങനെ ശമ്പളത്തിന് ജോലി ചെയ്യുക എന്നുള്ളത് അധ്യാപകർ ഏതൊക്കെ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി തന്നെ. അത്തരം ആൾക്കാരാകുമ്പോൾ അവരെ കൊണ്ട് ഇതിനെ കുറിച്ചുള്ള ക്ലാസ്. അല്ലെങ്കിൽ അധ്യാപകരിൽ അതിന് ശേഷിയുള്ളവർ കാണും. അധ്യാപകർ തന്നെ ആയിരിക്കണമെന്നില്ല, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റിയ IAS ഉദ്യോഗസ്ഥന്മാരും പല ആൾക്കാരും ഉണ്ട്.